ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്ര ശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്പ നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്ര ശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്പ നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ക്ഷത്രകന്യകൾ. ആരെയും ഭാവഗായകൻ